അടുത്ത് സിദ്ധാന്തോദി വരുന്ന സൂത്രം അന്യേഭ്യോപി ദൃശ്യത്തെ. ഈ സൂത്രം വേണ്ടതാണ്. ഈ സൂത്രം ഉണ്ടെങ്കിലേ അടുത്തു പറയുന്ന വാർത്തകം മനസ്സിലാകത്തുള്ളൂ. കാരണം അഖീ തച്ചീല തദ്ധർമ്മ തസ്സാധു കരിഷ്. അവിടെ പറഞ്ഞ കിപം അഭിവ്യാപ്യം. കിപ്പെന്ന് പറയുന്നത് വിധിക്കുന്നത് ബ്രാജ ഭാസ ദുർവിദ്യുതോർജി പ്രജു ഗ്രവസ്വ കിപ്പ്. ഇതാണ് കിപ്പ് വിധിക്കുന്നത്. പക്ഷെ ആ കിപ്പ് അടുത്ത സൂത്രത്തിനും വരുന്നുണ്ട്. ഏത് അന്യേഭ്യോപി ദൃശ്യത്തെ. അതുകൊണ്ട് ആ സൂത്രം വരെയല്ല, കിപ്പ് ഏതുവരുണ്ടോ അതുവരെയാണ് എന്ത് വരുന്നത്? തച്ചീല തദ്ധർമ്മ തത്സാധുകാരിത്വം വരുന്നു. അതുകൊണ്ട് അന്യേഭ്യോപി ദൃശ്യതയെ കിപ്പ് വിധിക്കുന്നത് ഇവിടെയും ഈ അർത്ഥത്തിലായിരിക്കും. തച്ചീല തദ്ധർമ്മ തത്സാധുകാരി. ഈ ദൃശ്യതയിൽ നിന്നാണ് മേലോട്ട് കൊണ്ടുപോയി വിശേഷാർത്ഥം പറഞ്ഞത്. ദീർഘം വരും എന്ന് പറഞ്ഞാൽ അതൊരു വ്യാഖ്യാനം. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ദൃശ്യതയെന്നാണ്, ദൃശ്യന്തയെന്നും ഉണ്ട്, പക്ഷെ ദൃശ്യതയെന്നാണ്. ആ അത് അങ്ങനെ സൂത്രമേറിയുണ്ട്. ഈ ദൃശ്യത കിപ്പ് ചിതരുദ്വൈതീകരണ ഭിതരുവിധാരണ ചിനത്തി ഭിനത്തി തച്ചീല. കിപ്പ് വന്നു കഴിഞ്ഞാൽ എന്ന് വരുന്നു സർവാപഹർ ലോകം ചിദ് ജസ്തു ചർത്തും ചിദ് ചിദ് ഭീത് ഭീത്. ചിദ് ധാതു ഭീത് ധാതു നിന്ന് കിപ്പ് വന്നാൽ കൃതന്തമായി പ്രാതിസഞ്ജ സു വന്ന് സു ലോപിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ദൃശിഗ്രഹണം വിദ്യാന്തര ഉപസംഗ്രഹാർത്ഥം. ഇവിടെ ദൃശി എന്ന് പറഞ്ഞിരിക്കുന്നത് വിദ്യാന്തരം എന്ന് പറഞ്ഞാൽ കിപ്പല്ലാതെയുള്ള വിധികൾ. ആ വിധികളെ കൂടെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൃശ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കാണപ്പെടുന്നു അറിയപ്പെടുന്നു എന്നാണല്ലോ അർത്ഥം. അല്ലെങ്കിൽ അന്യഭ്യോപി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കിപ് അന്യഭ്യോപി അന്യധാതുക്കളിൽ നിന്നും വരാം. അപ്പം അന്യഭ്യോപി എന്ന് പറയാതെ കിപ്പെന്ന് പറഞ്ഞത് എന്താണോ ആ ദൃശ്യതയ്ക്ക് കൂടുതലായ അർത്ഥമുണ്ട്. എന്താണ് കിപ്പല്ലാതെ മറ്റ് വിധികളും ഉണ്ട്. എവിടെ? കിപ്പ് വിധിക്കുന്നിടത്ത്. കിപ്പെന്ന് പറയുന്ന ഒരു വിധിയാണ്, അവിടെ മറ്റ് വിധികളും വരും. ആണ് വിദ്യാന്തര ഉപസംഗ്രഹാർത്ഥം, മറ്റ് വിധികളെയും കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി. എന്തൊക്കെ വരാം? കൊച്ചു ദീർഘ, കൊച്ചു അസംപ്രസാരണം, കൊച്ചു ദ്വേ, കൊച്ചു ഹ്രസ്വ, അങ്ങനെ പല ഇതൊക്കെ വിധിച്ചിരിക്കുകയാണ്. ചിലടത്ത് ദീർഘം വരും, ചിലടത്ത് സംപ്രസാരണ അഭാവം വരും, ചിലടത്ത് ദിത്വം വരാം, ചിലടത്ത് ഹ്രസ്വം വരാം. തഥാച വാർത്തികം, എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു വാർത്തകാരൻ ഒരു വാർത്ത ഉണ്ടാക്കിയത്. കിപ് വചി പ്രച്ചി ആയുധസ്തു കടപ്രു ജു ശ്രീനാം ദീർഘോ അസംപ്രസാരണം ച. കിപ്പ് വാർത്തകത്തിലും കിപ്പാ വിധിക്കുന്നത് എവിടെ? വച്ചി ധാതു, പ്രച്ഛന്ന ധാതു, ആയത പൂർവത്തിലുള്ള സ്തു ധാതു, കടശബ്ദം പൂർവത്തിലുള്ള പ്രു ധാതു, ജു ധാതു, ശ്രിഞ്ഞ് പ്രുങ് ഗതൗ, ജു ഗതൗ, ശ്രിഞ്ഞ് സേവായ വചപരിഭാഷണെ പ്രച്ഛന്യിപ്സായം ഷ്ടുഞ്ഞു സ്തുതൗ. ഈ ധാതുക്കളിൽ നിന്ന് കിപ്പ് വരും. ഇവിടെ വാർത്തകാരൻ പറഞ്ഞ് ദീർഘോ അസംപ്രസാരണം ച. ഇവിടെ എല്ലായിടത്തും ദീർഘം വരും. അസംപ്രസാരണം രണ്ട് സ്ഥലത്ത്, സംപ്രസാരണ അഭാവം. ഇവിടെയൊക്കെ വച്ചുധാതുവിന് സംപ്രസാരണം വരേണ്ട സൂത്രം വജിസ്വപിയജാതിനാങ്കിരി വരത്തില്ല. പ്രച്ഛന്നീപ്സായം സംപ്രസാരണം വരേണ്ട എങ്ങനെയാണ്? ഗ്രഹിജ വൈവേരി വാഷ്ടി വിജതി വൃച്ചതി പൃച്ചതി ഭൃജതിന അംഗീകരിച്ച. സംപ്രസാരണം വരത്തില്ല. അപ്പൊ അതിലിവിടെ ജു ധാതു ഇവിടെ വന്നു. നേരത്തെ ഭ്രാജ ഭാസ ദ്രുവിദ്യുതോർജി പൃ ജു ഗ്രാവസ് കിപ് അവിടെയും വന്നു. ജു സൗത്രധാതുവാണ്. വാർത്തകത്തിനും ജു വന്നു. അവിടെ പറഞ്ഞു ദൃശ്യത എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു വിശേഷാർത്ഥം പറഞ്ഞു. അതെന്താണ്? ജൂവിന് ദീർഘം വരും. വാർത്തകാരനും അത് തന്നെ പറയുന്നത്, ദീർഘോ അസംപ്രസാരണം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ദൃശ്യതയ്ക്ക് ഒരു വിശേഷാർത്ഥമുണ്ട്, അതുകൊണ്ട് ജൂവിനും ദീർഘം വരും എന്ന് പറഞ്ഞാൽ, ഒരു വിശേഷാർത്ഥമുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളെന്നെല്ലാം പറയുന്നത് ഭാഷ്യക്കാരന്റെ അഭിപ്രായം. ഇന്ന ഇന്നൊക്കെ സംഭവിക്കാൻ ദൃശ്യതയ്ക്ക്, അതാണ്. ഇപ്പൊ സൂത്രത്തിൽ ജൂ എന്ന് പറഞ്ഞു, പക്ഷെ ജൂഹു എന്നാണ് രൂപം, എങ്ങനെ വരും? അപ്പൊ എന്റെ വ്യാഖ്യാനമാണ് ദൃശ്യതയെ കൊണ്ടുവരിക. പിന്നെ കിപ്പ് വന്നു കഴിഞ്ഞാൽ ഇത്രയും ധാതുക്കൾ വജി പ്രച്ചി ആയുധസ്തു കടപ്രു ജു ശ്രീ ഇത്രയും ധാതുക്കളിലും പല മാറ്റങ്ങളും വരുന്നു. ഇതൊക്കെ എങ്ങനെ വരും? വ്യാഖ്യാതാവ് എന്താ പറഞ്ഞത്? ദൃശ്യതയെ വ്യാഖ്യാനിച്ച അതിന് വിശേഷാർത്ഥങ്ങൾ വിദ്യാന്തര ഉപസംഗഹം എന്ന് വ്യാഖ്യാതാവ് പറഞ്ഞു. എന്നാൽ വാർത്തകാരം നോക്കിയപ്പോൾ എന്താണ്? ഇവിടെ ഇങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്, കിപ്പ് വന്നിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നു. അപ്പോൾ വാർത്തകാരൻ എന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം വരത്തക്ക രീതിയിലൊരു വാർത്തകം ഉണ്ടാക്കി. സൂത്രം വ്യാഖ്യാനിച്ച് വ്യാഖ്യാതാക്കൾ എന്ത് പറഞ്ഞു അത് വാർത്തകത്തിനും വന്നു. അപ്പോൾ സൂത്രം വാർത്തകം ഭാഷ, ഇതാണ് ക്രമം. വാർത്തകാരൻ ആദ്യം കണ്ടുപിടിച്ചു എന്താണോ, കിപ്പ് വന്നു കഴിഞ്ഞാൽ കേവലം കിപ്പ് വിധിച്ചാൽ പോരാ, പല പ്രശ്നങ്ങളും വരും. ജൂവിൽ തന്നെ പ്രശ്നമുണ്ട്, അവിടെ ജൂ ദീർഘം വരണം. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് വാർത്തകാരൻ എന്ത് ചെയ്തു? പോരാത്ത കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു വാർത്തകം എടുത്തു. പക്ഷെ വ്യാഖ്യാതാക്കൾക്ക് വാർത്തകത്തേക്കാൾ പ്രാമാണ്യം എന്താണ്? സൂത്രത്തിന് മഹത്വം കൊടുക്കണം, അത് ഋഷിയുടെയാണ്. അവരെന്ത് ചെയ്ത് പറഞ്ഞു, ഈ വാർത്തികാരം പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂത്രകാരന്റെ മനസ്സിലുള്ള കാര്യം തന്നെ, പുതിയ കാര്യമൊന്നുമില്ല, അതാ മനസ്സിൽ കണ്ടത്. സാറിന് പറയില്ലേ, വാർത്തികാരൻ മനസ്സിൽ കണ്ടത് മാനത്ത് കണ്ടെന്ന് എന്നൊക്കെ പറയാറില്ലേ, അതെ തിരിച്ചോ? ആ, അപ്പോ വാർത്തികാരൻ ഇങ്ങനെ ഒരു വാർത്തികം ത്തിന്റെ ആവശ്യം വരും, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, കിപ്പ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സൂത്രകാരുടെ നേരത്തെ അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ വാർത്തികാരൻ അങ്ങനെ വലിയ സ്മാർട്ടാകേണ്ട കാര്യം ഇല്ല. ആ സൂത്രകാരൻ എങ്ങനെ അറിയും? ദൃശ്യത അനാഥതെല്ലാം ഉണ്ട്. ദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? പലതും കാണപ്പെടുന്നു. കിപ്പ് മാത്രമല്ല, പല സംഭവങ്ങളും ഉണ്ട്. ഫലത്തിൽ വാർത്തികത്തെ ഖണ്ഡനം ചെയ്യുകയാണ്. വാർത്തികൊന്നും ആവശ്യമില്ല, സൂത്ര തന്നെയെല്ലാം. എന്നാൽ മുനീന ഉത്തരോത്തരം പ്രമാണമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വാർത്തികാരനെ തള്ളാൻ പറ്റൂ, അതുകൊണ്ട് വാർത്തകം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ജു എന്ന് പറയുന്ന സൂത്രത്തിലും വന്നു, വാർത്തികത്തിലും വന്നു. അതിന് ഞാൻ സമാനം പറഞ്ഞാണ്. സൂത്രത്തിൽ ജൂ വന്നാൽ വാർത്തകത്തിലില്ലെങ്കിൽ ചോദിക്കും, ജൂവിനെങ്ങനെ ദീർഘം വരും? ദൃശ്യത്തെ. പക്ഷെ ദീർഘം വരാത്തോണ്ടല്ലേ വാർത്തികാരൻ ജൂവിനെ വാർത്തകത്തിൽ ചേർത്തത്? അവിടെ ദീർഘം വിധിക്കുന്നില്ലല്ലോ. ശരി, വാർത്തികാരൻ അങ്ങനെ ദീർഘം പ്രത്യേകം വിധിച്ച്. പക്ഷേ അത് പാണിനി മനസ്സിൽ കണ്ട കാര്യം തന്നെ. ദൃശ്യതയെ കൊണ്ട് പാണിനി അതെല്ലാം കണ്ടിരുന്നു. അപ്പോ ഇതെല്ലാം ദൃശ്യതയിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. കടപ്രജുശ്രീണാം ദീർഘവാസം പ്രസാരണം ച. ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കിബ്ബജി ഇത്യാജ ഗുണാദിസൂത്രേണ കേഷാഞ്ചി സിദ്ധി തച്ഛീലാദു തൃണബാധ മാ ഭൂത് ഇതി വാർത്തയെ ഗ്രഹണം. അപ്പോ ഒരു ഗുണാദിസൂത്രമുണ്ട്, അതേതാണ്? കിബ്ബജി പ്രച്ചി ആയതസ്തു കടപ്രജുശ്രീണ ദീർഘവാസം പ്രസാരണം. എന്താ ഗുണാദിയിലും വരുന്നുണ്ട്. പിന്നെ അതെന്തിനാ ഇവിടെ പറഞ്ഞതെന്നാണ്? ഗുണാദിയിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവിടെ വാർത്തകം? അതിന് സമാനം പറയുന്നു, കിബ്ബജി ഇത്യാദിന ഗുണാസൂത്രേന കേഷാഞ്ച സിദ്ധേ എന്നാണ് ഇവിടെ പറയുന്ന. പല കാര്യങ്ങളും ഗുണാദിയിലും സിദ്ധിക്കാം, കാരണം ഗുണാദയോ ബഹളമെന്നാണ്. അവിടെ പല കാര്യങ്ങളും ഇതുപോലെ ചെയ്യാം. സമ്പ്രസാരണം വരികയോ വരാതിരിക്കുകയോ മറ്റ് വിധികളെല്ലാം അവിടെ പ്രാപ്തമായി കഴിഞ്ഞു. അവർ പ്രത്യേകം വിധിച്ചു, ഗുണം വരിക, ഗുണം വരാതിരിക്കുക, സമ്പ്രസാരണം വരിക, വരാതിരിക്കുക, ദീർഘം വരിക, വരാതിരിക്കുന്ന എന്ത് സംഗതിയിലും അവിടെ സാധിക്കാം. ബഹളം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വാർത്തകാലം പറഞ്ഞു കിബജി പ്രത്യായതസ് കടപ്രജു ശ്രീനാഥ് ദീർഘ സമ്പ്രസാരണം. ഈ കാര്യങ്ങളെല്ലാം ഗുണാദിയിൽ ശ്രദ്ധിക്കാം, ഗുണാസൂത്രം കൊണ്ട് ശ്രദ്ധിക്കാം. ഗുണാദി സൂത്രങ്ങളെല്ലാം രൂഢശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടിയിട്ടാണ് ഗുണാദികൾ എന്ന് വെച്ചാൽ പല ശബ്ദങ്ങളും ഇങ്ങനെ പ്രചരിച്ചു വരുന്നു. പക്ഷേ വ്യുത്പത്തി നോക്കിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കരോതീതി കർത്ത, ചെയ്യുന്നവനാണ് കർത്താവ്, വ്യുത്പത്തിയും രൂപമായിട്ട് യോജിക്കുന്നു. പക്ഷേ ബൗഹു ഗമേർ ഡോസ് ഗുണാദിസൂത്രമാണ്. ഗമ ധാതുവിനൊരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഗൗ ആകും. പക്ഷെ ഗച്ഛതി എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഗച്ഛതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗോ ആകുന്നു, വേറൊന്നും പോകുന്നില്ലേ, നടക്കുന്നില്ലേ. അപ്പോൾ രൂഢശബ്ദങ്ങൾക്കൊരു വ്യുത്പത്തി കാണിക്കുക, ഇത്രയേ ഉള്ളൂ. അതിനും ഒരു പ്രകൃതി പ്രത്യവിഭാഗം ചെയ്യുക. അതുകൊണ്ട് ഗുണാദയോ ബഹുളോ എന്ന് പറയുന്ന ഒറ്റ സൂത്രമേ പാണിനിയുടെ വകയായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ശാഖടായന പ്രതിനീതമാണ്, വേറെ ആരോ എഴുതിയെന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട്. ചിലത് പറയുന്നുള്ള പാണിനിയുടെ തന്നെ ദശപാദിയും പഞ്ചപാദിയും ഉണ്ട്. അത് വിചിത്രമായ വ്യുത്പത്തികളും രൂപസിദ്ധികളും ഒക്കെയാണ്. എന്നുവെച്ചാൽ ഈ അഷ്ടാധ്യായിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളൊന്നുമല്ല അവിടെയുള്ളത്. ഗുണാദിയിൽ എന്ത് ശ്രദ്ധിക്കുക, ഏത് ശബ്ദം വേണമെങ്കിലും ഏതെങ്കിലും ഒരു ശബ്ദത്തിന്റെ വ്യുത്പത്തി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ അത് ഗുണാദിയിലാണ്. അറിയാമെങ്കിലും പറയാം, അറിയില്ലെങ്കിലും പറയാം. ഗുണാദിയിലെ സാധ്യമാകും പല ശബ്ദങ്ങളും. അപ്പോൾ ഗുണാദിയിൽ സാധിക്കാവുന്നിരിക്കെ ഇവിടെ എന്തിനു പറഞ്ഞു? അതിന് പറയുന്നു, തച്ഛീലാദിഷു തൃണാബാധാമാഭു. തൃൺ സൂത്രം എന്നല്ലോ, തച്ഛീല തദ്ധർമ്മ തത്സാധു പാരിഷ്. ഈ ധാത്വധികാരത്തിൽ ഉള്ള പ്രത്യേകത എന്താണോ? ബാസ്രൂപസ്ത്രീയ അസ്മിൻ ധാത്വധികാരേ എന്താ പറഞ്ഞത്? അസ്വരൂപോ അവാദ പ്രത്യയ നിസർഗസ്യ ബാധ വാസ്യ. ഞാൻ എന്തെന്ന് ചോദിച്ചാൽ ചിലർക്ക് പതുക്കെ പുസ്തകം മറിച്ചു നോക്കുന്നുണ്ട്, ചെറുതായിട്ട് ചെറുതായിട്ട് മറിക്കുന്നു ഞാൻ കണ്ട്. പഠിച്ചിരിക്കുന്ന നല്ലതാ. അപ്പോൾ ഇവിടെ തൃണ് ബാധിക്കാം കിപ്പിനെ, വാസ്തവ ന്യായം അനുസരിച്ച് തൃണ് കിപ്പിനെ ബാധിക്കാം. ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നുവെച്ചാൽ കിബന്ധമേ വരാൻ പാടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സ്ഥലങ്ങളിൽ. എങ്ങനെ അതായത് തൃണ്ണം എന്ന് പറയുന്ന ഒരു പ്രത്യയം ഉണ്ടല്ലോ, അതിന്റെ അനുകരണമാണ്, അതിനെ അനുകരിച്ചിരിക്കുകയാണ്, അതിന് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അങ്ങനെ അനുകരിക്കുമ്പോൾ ആ ശബ്ദം തന്നെ കാണിക്കും, അതൊക്കെ അനുകരണ ശബ്ദങ്ങളാണ് തൃൺ. പക്ഷെ അതിന് പ്രാതിസഞ്ജയുണ്ട്, സ്വാദ്യുത്പത്തി വരും, തൃതീയയിൽ ടാ വരും, തൃണ അങ്ങനെ വരും. പക്ഷെ കേവലം അനുകരണ ശബ്ദമാകുമ്പോൾ അത് മാറ്റാൻ പറ്റില്ല. ഇതിന ഇതി എന്ന് പറയുന്ന എന്താ സാധനം? പക്ഷെ ഇതിന എന്ന് പറഞ്ഞ അനുകരണമാണ്. പ്രാതിസഞ്ജ വരാം, വേറെ മാറ്റമൊന്നും വരുത്താൻ പാടില്ല. തുന തൂന്ന് പറയുന്ന എന്താ? അമ്പ്യം. തൃതീയ ചേർത്തിട്ട് എന്തുണ്ടാകാം? തുന എല്ലാ അനുകരണ ശബ്ദങ്ങൾ. അതിൽ തന്നെ രണ്ടു പക്ഷമുണ്ട്, അനുകരണവും അനുകാരിയും തമ്മിൽ ഭേദപക്ഷവും അഭേദപക്ഷവും. തൽക്കാലം അത്രയും. പച്ചപരിഭാഷണയിൽ നിന്ന് എന്ത് വരുന്നു? കിബജി ആയതസ്തു കടപ്രജു ശ്രീണാം ദീർഘ അസംപ്രസാരണം എന്ന് പറഞ്ഞുകൊണ്ട് കിപ്പ് വന്നു. കിപ്പ് വന്നാൽ സുഖമാണ് പണി, വേറെ ഒന്നും ചെയ്യണ്ട, വച്ച് ശേഷിക്കുന്നു. ഇവിടെ കിത്തായതുകൊണ്ട് ഏ സൂത്രം പ്രവർത്തിക്കണം? വചസ്സുപേജാദീന അത് വരത്തില്ല. വാർത്തകാരം പറഞ്ഞു. പിന്നെ എന്ത് വരും? ദീർഘോ അസംപ്രസാരണം, ദീർഘം വരും. അപ്പൊ വച്ചെന്നുള്ള എന്തായി മാറി? വാച്ച്. വാർത്തകാരൻ രണ്ട് സഹായം ചെയ്തു. ഒന്നെന്ത് ചെയ്തു? സമ്പ്രസാരണത്തെ നിഷേധിച്ചു, ദീർഘവും കൊടുത്തു. എത്ര കാലം കൊണ്ട് നമ്മൾ വാക്ക് വാക്കെന്ന് പറയുന്നു? ഇപ്പോഴല്ലേ മനസ്സിലായത് എന്താണ് വാക്കെന്ന്. ആ വാക്ക് തന്നെ ഈ വാക്ക്, രണ്ടു വാക്കല്ല, ഒരേ ഒരു വാക്ക്. വാക്ക് വച്ച് ധാതു നിന്ന് വാക്ക് വന്നു. അല്ലെങ്കിൽ പരത്തിൽ കിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതുപതായ വൃത്തി വരത്തില്ല. അതുപതായ വരാതെ എങ്ങനെ വാക്കെന്ന് വരും? അപ്പോ അത് വാർത്തകാരൻ ചെയ്ത കാര്യമാണ്, ദീർഘം വിധിച്ചു. അല്ലെങ്കിൽ പാണിനി മഹർഷി സർവജ്ഞനായതുകൊണ്ട് ദൃശ്യത എന്ന് പറഞ്ഞപ്പോൾ അതും മനസ്സിൽ കണ്ടിരുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ച് സൂത്രമൊന്നും ഉണ്ടാക്കില്ല. ദൃശ്യത്തെ പാണിനി, അത് പാണിനിയെ നമസ്കരിച്ചുകൊണ്ട് വാർത്തകാരൻ എഴുതി വെച്ചതാണ് ഇതിന്റെ താല്പര്യം. ദൃശ്യത എന്ന് പറഞ്ഞു അതൊന്നും പറയത്തില്ല, അതൊക്കെ മനസ്സിൽ, വാർത്തകാരന്റെ മനസ്സിലുണ്ട്. എല്ലാം കണ്ടുപിടിക്കുന്നത് ഭാഷ്യകാരനും പിന്നീട് വരുന്ന വ്യാഖ്യാതാക്കളും. കൃഷിക്ക് ഒരു കാരണവശാലും ഒരു പെശവും പറ്റത്തില്ല എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ കൃഷിയോടുള്ള ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് അങ്ങനെ ചിന്തിക്കാവും. അല്ല, ഭാഷാപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പാണിനിയുടെ കാലം കഴിഞ്ഞ് ഭാഷയ്ക്ക് മാറ്റം വന്നു. മാറ്റം വന്നപ്പോൾ ആ മാറ്റം വന്ന ശബ്ദങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് വാർത്തകാരൻ എന്ത് ചെയ്തു? പുതിയ നിയമങ്ങളൂടെ ഉണ്ടാക്കി. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഇതും പറയേണ്ടി വന്നു. പാണിനീയ സൂത്രങ്ങളിൽ നിന്ന് സാധിക്കത്തില്ല. പാണിനിയുടെ ശ്രദ്ധയിൽ പെടാതെ പോയ ഭാഷകളോ അല്ലെങ്കിൽ ഭാഷാപ്രയോഗങ്ങളോ അല്ലെങ്കിൽ പാണിനിയുടെ കാലത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന പ്രയോഗങ്ങളും അനുസരിച്ച് വാർത്തകാരൻ വാർത്തയുണ്ടാക്കി. അതുകൊണ്ടല്ലേ വീണ്ടും വ്യാഖ്യാനിക്കുന്നവരെല്ലാം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പുതിയ സൂത്രം ഉണ്ടാക്കാരും ധൈര്യപ്പെടത്തില്ല. പിന്നീട് പിന്നീട് വരുന്ന പ്രയോഗങ്ങളെ, കാളിദാസന്റെയും മറ്റും പ്രയോഗങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കും. അങ്ങനെയാണ് ഗുണാദിയെല്ലാം വന്നത്. അതൊക്കെ ഇത്രയും സൂത്രങ്ങൾ, ആയിരക്കണക്കിന് സൂത്രം വന്നതെല്ലാം എന്താണോ, ഭാഷ ഒരിക്കലും വ്യാകരണത്തിൽ ഒതുങ്ങത്തില്ല, മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഭാഷ പിന്നെ വളർന്നില്ല. വളർന്നിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ എത്ര വ്യാകരണം പഠിക്കേണ്ടി വന്നാണ്, എത്ര വ്യാഖ്യാനം പഠിക്കേണ്ടി വന്നു, അതങ്ങ് നിന്നു. ഏതോ ഒരു കാലത്തിൽ വന്നപ്പോൾ അങ്ങ് നിന്നുപോയി. അത് ഭാഗ്യമാണോന്ന് ചോദിക്കും, അല്ല ഈ പഠിക്കുന്ന ഭാഗ്യം കൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് തന്നെ പഠിച്ചിട്ട് ഒരായുസ് കൊണ്ടൊന്നും ആകുന്നില്ല. അതുകൊണ്ട് പറഞ്ഞാണ് ഭാഷ നിന്നുപോയത് നല്ലതെന്നല്ല. പക്ഷേ വ്യാകരണം പഠിക്കുക എന്ന് പറഞ്ഞാ തച്ചീല തത്തറമ്മ തസാദു കാരിഷു എന്നാണ്. ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. കർത്തൃത്വം എന്തായാലും ഉണ്ട്. വാക്ക് വചിക്കുന്നത് സ്വഭാവമായിട്ടുള്ളവൻ വാക്ക് ഉള്ളവൻ ഭക്തി ഏത് അത് പ്രയോഗത്തില് അതുകൊണ്ട് ശബ്ദം സ്ത്രീലിംഗമായെന്ന് വിചാരിച്ച് അർത്ഥം പുരുഷനും പ്രയോഗിക്കാമല്ലോ. പുരുഷൻ പറഞ്ഞാലും അത് മനസ്സിലാക്കണം. പുരുഷൻ പറഞ്ഞാലും സ്ത്രീ പറഞ്ഞാലും എന്താണ് വാക്ക് തന്നെ. ആ സ്ത്രീ പറയുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ശബ്ദം എന്തായിരിക്കും? സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് വ്യുത്പത്തി അനുസരിച്ച് പറയുമ്പോൾ നമ്മൾ അവനെന്നോ അവളെന്നോ പറയുന്നതിന് വ്യത്യാസമില്ല. പല ശബ്ദങ്ങളും അങ്ങനെയാണല്ലോ. അർത്ഥം പുരുഷനും ആവാം സ്ത്രീയും ആവാം എന്തു ആവാം. ലിംഗം എന്ന് പറയുന്നത് ലോകാശ്രയം, ലോകത്തിലെങ്ങനെ ആ ശബ്ദങ്ങൾ പ്രയോഗിച്ചു വരുന്നു അതനുസരിച്ചിട്ടാണ് ലിംഗം പ്രയോഗിക്കുന്നത്. അതുപോലെ തന്നെ അർത്ഥവും ലോകത്തിലെങ്ങനെ പ്രയോഗിക്കുന്നു അങ്ങനെ. അങ്ങനെയും പ്രയോഗിക്കും. അവിടെ കർത്തരി കിപ്പല്ല, അവിടെ എന്താണ് ഭാവാർത്ഥത്തിലോ മറ്റേതെങ്കിലും അർത്ഥത്തിൽ കിപ്പ് വന്നിട്ട് ലോപിച്ചു കഴിഞ്ഞാൽ ഉച്ചത അനേന അങ്ങനെ പറയാം. വാക്ക് എന്തുകൊണ്ടാണ് പറയുന്നത്, അത് വാക്ക്. വാചം എന്ന് പറയുമ്പോൾ വാക്കിനെ എന്നർത്ഥം പറയുന്ന അങ്ങനെ. അത് വ്യുത്പത്തിയിൽ വരുന്ന വ്യത്യാസം. ഇവിടെ കർത്തരിയിൽ തച്ചീലാതെ അർത്ഥത്തിൽ ശബ്ദം ഒന്നു തന്നെ, അതിന് മാറ്റമില്ല. പക്ഷെ വ്യുത്പത്തി അനുസരിച്ച് വ്യത്യാസം വരും. വാക് ശബ്ദം തന്നെ കർണാർത്ഥത്തിൽ ഉച്ചത അനേന വാക്ക് അങ്ങനെ പറയാമോ? അവരുടെ വ്യാഖ്യാനത്തിൽ പറയും. ഇതിനല്ല വേറൊരു ഉദാഹരണം അഗതിക ഗതി, വേറെ ഗതിയില്ലെങ്കിൽ അങ്ങനെയും എടുക്കാം. അഗതിക ഗതി ആണ് ലോകത്തിൽ അങ്ങനെ പ്രയോഗം കാണുന്നുണ്ട് വാക് ശബ്ദം. കർത്തരി കൃത്താണ്, അപ്പോ ബഹുളം ഇവിടെ വരുന്നുണ്ട്. കൃത്യയിലൂടെ ബഹുളം, ഗുണാദേവ ബഹുളം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. മറ്റ് വ്യുത്പത്തികളെ സ്വീകരിച്ച് വേറെ അർത്ഥത്തിൽ കൊടുക്കാം. പക്ഷെ വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം, വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശബ്ദമുണ്ട്, അതിന് പ്രത്യേകിച്ച് ഒരു സൂത്രം കാണുന്നുമില്ല. അപ്പൊ അവിടെ ബഹളം സ്വീകരിച്ചുള്ളൂ. ഭക്തീതി വാക്ക് പൃച്ഛതീതി പ്രാട്ട്, രണ്ടാമത് കിപ് വജി പൃച്ച് പൃച്ഛ. വന്നുവരുന്നു പൃച്ഛ നിപ്സായാം, പ്രച്ഛ നിപ്സായാം, പ്രച്ഛ നിപ്സായാം. കിപ്പ് വന്നു പോയി, സമ്പ്രസാരണം വരേണ്ടതാണ് കിത്തായതുകൊണ്ട്. പക്ഷേ സമ്പ്രസാരണം നിഷേധിച്ചു. സമ്പ്രസാരണം വരേണ്ട എങ്ങനെയാണ്? ഇവിടെ വേറൊരു കാര്യങ്ങൾ പറഞ്ഞു. ഓ, ഇതിനകത്തില്ല, നിങ്ങളുടെ മറ്റേ പുസ്തകത്തിലാണ്. ഓ, ലവ് സിദ്ധാന്തം മതി വേണം ഇവിടെ. എന്താണ് ഛോഹോ ഷൂഡ് അനുനാസികേച്ച സദുഃഖസ്യ ഛസ്യ വസ്യച ക്രമാത് ഊട്ട് ഇത്യാദേശോസ്തോ അനുനാസികേ ഖൗ ജലാദോ ച കിങ്തി സദുഃഖസ്യ ഛസ്യ. കാരണം ച വരുമ്പോൾ തുക്ക് വരുമല്ലോ ഛേദപ്രകാരം, അതുകൊണ്ടാണ് പറഞ്ഞത് സതുക്കസ്യ ചസ്യ. കാരണം സൂത്രത്തിൽ ഛോഹോ എന്ന് പറഞ്ഞു, അവിടെ ഒരു തുക്കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനമാണ് പറഞ്ഞത് സതുക്കസ്യ ചസ്യ വസ്യച്ച മകാരത്തിനും. രണ്ട് രണ്ടാണ്, ഛവേറെ വാവേറെ. ക്രമാത് ക്രമപ്രകാരം ശ ഊട്ട് ഛകാരത്തിന് ശായും മകാരത്തിന് ഊട്ടും വരും. ചൂട് അതാണ് ഇവിടെ ഊട്ടായത്. ഇത്യാദേശവും ഊട്ട് വരുന്ന നേരത്തെ നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞാണിത് വരുന്നത്. ഏതാണ്? വാഹൂട്ട് സമ്പ്രസാരണം, അത് തന്നെ ഇങ്ങോട്ട് വരും. ഊട്ട് പകാരത്തിന് ഊട്ട് വരും. ഇത്യാദേശോസ്ത അനനാസികേ കൗ ജലാദൂജ കിങ്കി. അനനാസികം വരവരിക്കുമ്പോൾ കൗ ജലാദി, ജലാദിയായ കിപ്പിരിക്കുമ്പോൾ കിതിങ്കിത്തി, കിത്തിങ്കിത്തി ഇരിക്കുമ്പോൾ എന്നാണ്. മൂന്ന് പേരെ വരെയാണ്, ഏതെങ്കിലും ഒന്ന് മതി. ഒന്ന് അനനാസികരിക്കണോ അല്ലെങ്കിൽ കൗ ഇരിക്കണോ അല്ലെങ്കിൽ ജലാദി കിത്തിങ്കിത്ത്. പ്രച്ഛ നീപ്സായാം പൃച്ഛതി എന്ന് വരുന്നു. ഏത് സൂത്രമാണ്? വൈവേദി അഷ്ടവീചതി പൃച്ഛതി ബ്രിജതീനാം സമ്പ്രസാരണമെന്ന്. പക്ഷെ ഇവിടെ വരാൻ പാടില്ല സമ്പ്രസാരണം. പ്രച്ഛ എന്നിരിക്കുന്നു, പ്രച്ഛ പ്രച്ഛ എന്നിരുന്ന് കിപ്പ് വന്ന് പോയി. സതുക്കായ ചകാരത്തിന് എന്തു വന്നു? ഷൂട്ട് വന്നു. എന്തു വന്നു? പ്ര ദീർഘ അസംപ്രസാരണം ചാർന്ന് പറഞ്ഞുകൊണ്ട് ദീർഘം വന്നപ്പോൾ എന്തായി? പ്രാശ് കിപ്പ് വന്ന് പോയി. പ്രാശ് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? സൂത്രം ഇവിടെ എന്തൊക്കെ വന്നു? ചാക്കി ശിതു വന്നു, പ്രായകാരത്തിന് ദീർഘം വന്നു, ചകാരത്തിന് ശകാരം വന്നു, അതിന് ഷത്വം വന്നു, ജസ്തും വന്നു, ചർത്തും വന്നു, സർവോപരി പരത്തിൽ കീപ്പും വന്നു. പ്രാട്ട് പൃച്ഛതീതി പ്രാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ചോദിക്കുന്നവൻ, ചോദ്യകർത്താവാണോ? ചോദ്യം തന്നെയാണ്. ചോദിക്കുന്നവൻ കർത്തരി കൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്രിയയ്ക്ക് ഒരു കർത്താവ് വേണം. കരോതി എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്നവൻ. പക്ഷെ അപ്പൊ വാക്കുന്നുള്ളതില് ഭക്തി എന്ന് പറയുമ്പോ വാക്ക് തന്നെയല്ലേ കർത്താവ്? എവിടെ? അല്ല, പറയുന്നവൻ. അത് ഞാൻ പറഞ്ഞല്ലോ, വാക്കെന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണെങ്കിൽ വേറെ വ്യുത്പത്തി. ഇവിടെയല്ല, ഇത് പറയുന്നവൻ വാക്ക്. ഇനി മറിച്ച് നമ്മൾ ഈ പറയുന്ന വാക്കാണെങ്കിൽ ഉച്ചതേ, പക്ഷെ വാക്ക് തന്നെ ഏതായാലും. മനസ്സിലായോ? ഇതാണ് വ്യാഖ്യാനങ്ങൾ പല വഴിക്ക് പോകുന്നു. ശബ്ദം ഒന്ന് തന്നെ ഏതൊക്കെ തരത്തിലും വ്യാഖ്യാനിക്കാം. ഒരാൾ പറയും ഞാൻ പറഞ്ഞാണ് ശരിയാണ്, പറയും ഒരാൾ പറയല്ല ഞാൻ പറഞ്ഞാണ് ശരി. അപ്പൊ ഇവിടെ ചകാരത്തിന് ഷൂട്ട് വിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രം കൊണ്ടുവന്ന് ചോഹോ ചൂടനാസിയച്ച. അതിന് ബാക്കിയുള്ളതിന് ഉദാഹരണങ്ങൾ വരുന്നത് നമുക്ക് ബൈമീൻ നോക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ആ സൂത്രങ്ങളൊന്നും ഇവിടെ വരുന്നില്ല, പലതിനും ഉണാദിയൊക്കെയാണ് ഉദാഹരണം വരുന്നത്. സൂത്രങ്ങളൊന്നും നമുക്ക് ഇവിടെ പഠിച്ചിട്ടുള്ളതല്ല. അപ്പൊ വാഗ് ഇന്ദ്രിയം എന്ന് പറയുന്ന വാഗ് ഇന്ദ്രിയത്തിന് പ്രയോഗിക്കുന്നു. അത് അത് സന്ദർഭം അനുസരിച്ച് ഏതിന് ചേർക്കണമെന്നുള്ള ഇന്ദ്രിയങ്ങൾക്കെല്ലാം കർണാർത്ഥത്തിലും പറയും. കാരണം ഇന്ദ്രിയം കർണമല്ലേ? ഉച്ചിതേ അനേന വാക്കങ്ങനെയും പറയാം. ഭർത്താവായിട്ടെടുക്കാം. അതൊക്കെ ഓരോ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കാം. അടുത്തെന്ത് വരുന്നു? കടം അല്ല, ആയുധം സ്തൗതീരി ആയുധസ്ഥു. ഒരുപാട് സ്തുതിക്കുന്നവൻ. ഇതും ഈ എന്താണ് ഇതിൽ വന്നതുപോലെ ഗ്രാവസ്തുതം എന്ന് പറഞ്ഞതുപോലെയാണ്. വൈദികന്മാര് പാറയെ സ്തുതിച്ചു കളയും. അങ്ങനെ വരുമ്പോൾ അവിടെ ഗ്രാവസ്തുത് എന്ന് പറയും. അങ്ങനെ സ്തുതിക്കുന്നവരെ അതുപോലെയാണ് കൂടി ആയുധം സ്തുതി. ഒരുപാട് സ്തുതിക്കുന്നു. ആയുധ പൂർവത്തിലുള്ള ഷ്ടുഞ്ഞ് ഒന്ന് എന്ത് വന്ന് കിപ്പ് വന്നു. ഇവിടെ ഹർസ്വസ്യ പിത്തി കൃത്യ തുക്ക് പ്രകാരം കിപ്പ് വന്നാൽ തുക്ക് വരേണ്ടതാണ്, വരുന്നില്ല എന്തുകൊണ്ട്? അങ്ങനെ ആ ഇവിടെ ദീർഘം വിധിച്ചു, അത് വരാതിരിക്കാനാണ്. ഇവിടെ ദീർഘം വിധിച്ചു. ആയതസ്തു ഋത്തു വിശ്രമിച്ചിട്ട് ആയതസ്തുഹു ഒരുപാട് സ്തുതിക്കുന്നവൻ, വിസ്തരിച്ച് സ്തുതിക്കുന്നവൻ എന്നർത്ഥം. അദ്ദേഹത്തെ സന്ദർഭം അനുസരിച്ച് പ്രയോഗിക്കും, വൈദികനും ആകാം അല്ലാത്തവരും ആകാം, എവിടെ പ്രയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നാണ്. ഇവിടെ ദീർഘം വന്നു. ഈ കടം പ്രവതെ കടപ്രൂ, ഇത് പല അർത്ഥമായി അതിന് കൊടുക്കുന്നത്. ഒരർത്ഥം പറയുന്നത് പ്രുങ്ങ ഗത്തി അർത്ഥമല്ലേ, ഗത്തി അർത്ഥത്തിനെന്ന് വെച്ചാൽ കടം ചെയ്യുന്നവനെന്നും അർത്ഥം പറയാം. കടപ്രൂ, കടമെന്ന് പറയുന്നതിന് തൃണമെന്ന അർത്ഥമുണ്ട്. അപ്പോൾ അതിലിരിക്കുന്ന സഞ്ചരിക്കുന്ന പുഴു കൃമി. ഇനി ശിവൻ എന്നുള്ള അർത്ഥവും പറയുന്നുണ്ട്, കടപ്രു. കൈലാസത്തിലിരിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ പല അർത്ഥം പറയുന്നുണ്ട്. എവിടെ എങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കണം. കടം പ്രവതേ കടപ്രു, കിപ്പ് വന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ദീർഘം വന്ന് കടപ്രു. ഗമിക്കുക, സഞ്ചരിക്കുക, അന്ന് പ്രുങ്ങ ഗതോ എന്ന് പറഞ്ഞ അർത്ഥം. കൈലാസത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നയാള്, കൈലാസം ശിവനെന്നുള്ള അർത്ഥം ഉണ്ടെങ്കിൽ പിന്നെ കടത്ത് കൈലാസമാക്കിയാൽ മതിയല്ലോ. ഹിമാലയൊന്നോ ഒരു പുഴുവിന് പേരുണ്ടങ്ങനെ. കടം എന്ന് പറയുന്നത് എന്തായി, പുല്ലായി. കടം പായി, അതുണ്ടാക്കുന്നവൻ കടപ്രു എന്ന് പറയും. അപ്പൊ കടത്തിന് പായ എന്നർത്ഥമായി. ബൈമിയിൽ അർത്ഥങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, പല അർത്ഥങ്ങളും. പിന്നെ പുല്ലുണ്ടാക്കുന്നവന്, പായ ഉണ്ടാക്കുന്നവനുള്ള അർത്ഥം അറിയില്ല, അങ്ങനെയും അർത്ഥമുണ്ട്. ചുരുക്കം പറഞ്ഞ എന്റെ അർത്ഥത്തിൽ എല്ലാവർക്കും സംശയമാണ്, ഇതെന്തായി കടപ്രു, എന്താ വാസവ, എന്തായി കടപ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തരും അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരർത്ഥം പറഞ്ഞു. ഒരാൾ പറഞ്ഞ് അതാണ്, വേറൊരാൾ പറഞ്ഞ് ഇതാണ്, അതാണ് എൻ്റെ സത്യം. പല അർത്ഥങ്ങൾ വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അതെവിടെ പ്രയോഗിച്ചിട്ടുണ്ടെന്നുകൂടെ പറയണം അല്ലേ. ചില ഉദാഹരണത്തിന് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത് പറയുന്നു ജൂരുക്ത. ജൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ്. ജൂ ഇതിനകത്ത് ജൂരുക്ത എന്നാണ്. എന്റെ കയ്യിലിരിക്കുന്നത് എന്താ ഇപ്പോ സിദ്ധാന്തോന്നി അല്ല, സിദ്ധാന്തോന്നി പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് ജുരുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാതുവിനെ പറഞ്ഞു ജു അല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ജുഹു എന്ന് പറയുന്ന ശബ്ദം, സിദ്ധിച്ച ശബ്ദം അതിനെ പറഞ്ഞു. രണ്ടായാലും ശരിയാണ്, രണ്ടായാലും എന്താണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജൂ എന്ന് പറയുന്ന ശ്രദ്ധിച്ച ശബ്ദം എങ്ങനെ വന്നു, നേരത്തെ വന്നല്ലോ ജൂ എന്ന്. അത് അല്ലെങ്കിൽ ഇവിടെ വാർത്തകത്തിൽ വന്നിരിക്കുന്ന ജു എന്ന ഹ്രസ്വം നേരത്തെ പറഞ്ഞാണ്, രണ്ടായാലും ശരി. അതൊന്നൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട കാര്യമില്ല, ചെറിയ കാര്യങ്ങളെ ചെറുതായിട്ട് തന്നെ കാണും. ഏ കടം കടപ്രഭു ആ അതുപോലെ ജോഹു ശ്രദ്ധിച്ചവർക്കും അങ്ങനെ വൈയാകരണനോടാണോ കളി? അവർക്ക് എന്തു പറഞ്ഞാലും അതിനെ ശരിയാക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ, അത്രയേ ഉള്ളൂ. നമ്മളിതൊന്നും വലിയ വിഷയമായി കളയരുത്. ആ അതൊക്കെ എങ്ങനെയാണ്, സിമ്പിളായിട്ട് എടുത്താൽ മതി. ശ്രയതി ഹരിം ശ്രീഹി, ശ്രയതി ശ്രഞ്ഞ സേവായ ശ്രയതി കിപ്പു വന്ന് ശ്രീ ശ്രീ ശ്രീ എന്ന് പറഞ്ഞാൽ ഹരിയെ ആശ്രയിക്കുന്നവളായി ഇവിടെ ശ്രീ ശ്രീ എന്ന് പറയുന്നത് ലക്ഷ്മി അല്ല, പല അർത്ഥത്തിലും പ്രയോഗിക്കും. ഇവിടെ ലക്ഷ്മി എന്നുള്ള അതിൽ വരുമ്പോൾ ഒന്നാണ് ഹരിയെ ആശ്രയിച്ചിരിക്കുന്ന വൾ. ഇവിടെ എന്ത് സംഭവിച്ചു? ദീർഘം വന്നു. ഇത് നമ്മൾ ആദ്യം പഠിച്ചാണ്, പഠിച്ചോ? ശ്രീ ശബ്ദം പഠിച്ചോ? എന്തിനാ പഠിച്ചത്? ശ്രീ അതിനുവേണ്ടി മാത്രമല്ല, ഇവിടെ ഒരു പ്രധാന കാര്യത്തിന് വേണ്ടി പഠിച്ചു. അതിനുവേണ്ടിയിട്ടല്ല, ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി. രണ്ട് രൂപമുണ്ട് സ്ത്രീ, പല വിഭക്തിയിലും രണ്ട് രൂപമുണ്ട്. സ്ത്രീ ശ്രീയാം സപ്തമിയില്, അല്ല സ്ത്രീ ശ്രീയാം എന്ന രണ്ട് രൂപമുണ്ടല്ലോ. സപ്തമിയിലൊക്കെ രണ്ട് രൂപമുണ്ടല്ലോ. അങ്ങനെ ശ്രീയാം എന്നും രണ്ട് രൂപ അങ്ങനെ വരും. മതിശബ്ദത്തിന് രണ്ട് രൂപം വരും. ഇതോടെ പഠിച്ചത് ഹൽങ്ങാഭ്യോ ദീർഘാസു ശ്രോക്തം ഹല്ലെന്നുള്ള സൂത്രപ്രകാരം സുലോപിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സുലോപിക്കാത്തത്? ഇവിടെ ഞീപ്പ് ഞീഷ് ഞീനല്ല. ഞീപ്പ് ഞീഷ് ഞീന് മൂന്ന് വന്നാലേ സുലോപിക്കും. ഇവിടെ സ്ത്രീക്ക് തന്നെ ദീർഘം വന്നാണ്, അതുകൊണ്ടാണ് ശ്രീ. ശ്രീയോ ശ്രീയോ ബാക്കി അവിടെ പറഞ്ഞു എന്താണ്? ഇയങ്ങു വന്നു. എന്തുകൊണ്ട് ഇയങ്ങു വന്നു? എണ്ണ വരുന്നുമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണോ? അനകാച്ചു വേണം, പിന്നെ എന്ത് വേണം? ആ ധാത്വവിധത്തിൽ സംയോഗം വരാൻ പാടില്ല, സംയോഗമുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെയാണ് ലക്ഷ്മി ശബ്ദം, അത് ഉണാദിയിലാണ്. ലക്ഷ്മിയർ ലക്ഷേർ മുട്ടിച്ച എന്നുള്ള സൂത്രപ്രകാരമാണ് ലക്ഷ്മി വരുന്നത്. അപ്പോൾ അവിടെയും എന്താണ്? സുലോഭമില്ല, സുലോഭം വരുന്നില്ല. ഇതുപോലെ ദീർഘമായതുകൊണ്ടാണ്, ഞീപ്പ് നിമിഷമൊന്നും അല്ലാത്തതുകൊണ്ടാണ്. കടപ്രുവിന്റെ രൂപം എങ്ങനെയാണ്? ലക്ഷ. ഇവിടെ കടപ്രുവിന്റെ രൂപം എങ്ങനെ വരും? കടപ്രൂഹു പ്രുവ. ആയതസ്തൂഹു എങ്ങനെ വരും? അവിടെ എല്ലാം ഉങ്ങുവരുന്നു. അടുത്ത് വരുന്നത് ദാമിനീശസയുജസ്തു തുദസി സിച മിഹ പതദശന കരണേ. ദശനഹകരണേ എന്ന് പറഞ്ഞാൽ വായിക്കുമ്പോൾ ധാതുക്കളെല്ലാം തിരിഞ്ഞു വരണം എന്നാണ് ഞാൻ വീണ്ടും വായിച്ചത്. ചേർത്ത് എഴുതിയിരിക്കുന്നോണ്ട് ഒരുമിച്ചായി പോയത് യു യുജ സ്തു തുത സി സിച മിഹ പത ദശ നഹ ഇത്രയും ധാതുക്കളാണ്.